ഓരോ ഗ്രൂപ്പുള്ളവരുടെ ഒരു ജാതിയാ. അങ്ങനെ ഉള്ളവരെല്ലാം ഒരു ജാതി. ചിലപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് തനിയെ മാറും. ഓ, പോസിറ്റീവ് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ, നാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ജാതി മാറും, വേറെ ജാതിയാവും. അപ്പോൾ മാറുന്ന സ്വഭാവവിശേഷങ്ങൾ, അത് ജാതി എന്ന് പറഞ്ഞ ഒരു വിഭാഗം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ. അങ്ങനെ മനുഷ്യന് മാറ്റം വരും. ഓരോ വിഭാഗങ്ങളുണ്ട് മനുഷ്യരുടെ ഇടയിൽ. പക്ഷെ അത് ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ബ്രാഹ്മണാദി ജാതികളല്ല, ബ്രാഹ്മണൻ തുടങ്ങിയ ജാതികളല്ലാതെ അത് വ്യക്തികളിൽ വരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം, അത്രയേ ഉള്ളൂ. ഇവിടെ ജാതിയിലേക്ക് വന്നെന്നിങ്ങനെ ജാതിയെ കുറിച്ച് ചർച്ച എങ്ങനെ വന്നു? അങ്ങനെയാണോ? ജാതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ കാരണം? മഴയും തിരയും കാറ്റും തന്നെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ജാതി വന്നെങ്ങനെ? അങ്ങനെ അതെന്തിനു വന്നു? അതൊക്കെ സാന്ദർഭികമായി വന്നവും പറഞ്ഞാണ്, മനഃപൂർവം പറഞ്ഞാണ്. എന്തുകൊണ്ട് വന്നു? അത് തന്നെ ആ ചർച്ചയിലേക്ക് വന്ന ഇപ്പൊ അതല്ലല്ലോ ഇവിടെ. ആഴിയും തിരയും കാറ്റും അതന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ജാതി പോയ എങ്ങനെ? നിങ്ങളാണ് വലിച്ചോണ്ട് പോയത്. അതിൽ അങ്ങനെ വന്നെന്ന് ഞാൻ ചോദിക്കുന്നു. അതായത് മുക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൂർവാപര ബന്ധമില്ല. വാഴണം വാഴണം, നിത്യം വാഴണം വാഴണം, സുഖം എന്ന് പറഞ്ഞപ്പോൾ അത് വാഴണം വാഴണം, സുഖമായി വാഴണം വാഴണം വാഴണം, ആവർത്തിക്കുകയാണ് നൈരന്തര്യം നിരന്തരം. അത് മുക്തിയാണ്. അപ്പുറം ദൈവമേ എന്ന് വിളിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അന്നവസ്ത്രാദികളുടെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ തൽക്കാലം പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അവസാനം മുക്തിയിലെത്തണം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മങ്ങളിൽ നിന്നുള്ള മോചനം. ഇപ്പൊ ജന്മങ്ങളെ കുറിച്ച് പറയുമ്പം, ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവ്വകർമ്മങ്ങൾ, പൂർവ്വജന്മങ്ങളെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി ജന്മം വരുന്നു. അങ്ങനെ പൂർവ്വജന്മ കർമ്മഫലമായി ജന്മം വന്നു കഴിഞ്ഞാൽ, അതങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജാതിവാദത്തിലേക്ക് പോകാൻ എളുപ്പമായി. അങ്ങനെയാണ് ജാതിയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുള്ള ഒരു ഒരു കാര്യമായ ഒരു ഒരു പിശകും പറഞ്ഞായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പേശ ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് എന്ത് വേണോ പറയാം. പറഞ്ഞ് അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലിങ്ങനെ ഒരു സംശയം വന്ന്, പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ ആലോചിച്ചപ്പോഴാണത് ശരിയാണെന്ന് മനസ്സിലായി. പറഞ്ഞ തെറ്റ് തന്നെയെന്ന്. എന്താണ്? സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്നതിന് പറഞ്ഞാൽ സി കേശവൻ എന്ന് പറയും. ഒരു തെറ്റാണ്. നിങ്ങളെ സംബന്ധിച്ചതിലൊന്നും ഒരു വ്യത്യാസമില്ല. തെറ്റുമില്ല, ശരിയില്ല, എല്ലാം കണക്കെയാണ്. ഏത് സി വി ഏത് സി, നിങ്ങളെ സംബന്ധിച്ച് എ ബി സി എല്ലാം ഒന്ന് തന്നെ, അദ്വൈതികളാണ്. പക്ഷെ എനിക്കെന്തോ മനസ്സിലെന്തോ ഒരു കല്ലുകടി തോന്നി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. ചിലപ്പോൾ അങ്ങനെ പറ്റും. ആണ്ട് വ്യക്തികൾ ഒക്കെ പറയുമ്പോൾ ചിലപ്പം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊക്കെ തെറ്റാൻ സാധ്യതയുള്ളതാണ്. വർഷങ്ങൾ പറയുക, വ്യക്തികളെ കുറിച്ച് പറയുക, അതൊക്കെ അങ്ങനെയാണ്. പുനർജന്മത്തെ അംഗീകരിക്കുമ്പോൾ പൂർവ്വജന്മം, വരുന്ന ജന്മമൊക്കെ അംഗീകരിക്കേണ്ടി വരും. പൂർവ്വജന്മം അംഗീകരിക്കുമ്പോൾ പൂർവ്വജന്മം കർമ്മം, അതിൻ്റെ ഫലമായി ജന്മം. അപ്പോൾ അവിടെ കർമ്മഫലം എന്നുള്ളതിനെ സ്വീകരിക്കണം. ജന്മം കർമ്മഫലമാണ്. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത ഫലം എന്ന് പറയും. അപ്പം നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ ഏതാണ് നല്ല ഫലം? അപ്പം ആദ്യം തീരുമാനിക്കേണ്ട ജന്മം കൊണ്ടാണ്. നല്ല ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫലം. അപ്പം നല്ല ജന്മം എന്ന് പറയുന്നത് എന്താണോ, അപ്പോൾ ഉയർന്ന ജാതികളിൽ, സമൂഹത്തിൽ ഉയർന്നത് എന്ന് പരിഗണിച്ചിരിക്കുന്ന ജാതികളിൽ ജനിച്ചു കഴിഞ്ഞാൽ അവന് സൗകര്യങ്ങളൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഓരോ കാലത്തെ വിശ്വാസവും ആചാരങ്ങളും അനുസരിച്ച് പറയുന്നതാണ് ഈ ജാതി എന്നൊക്കെ പറയുന്നത്. നിലവിലിരുന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ്. ജാതി ഇല്ലെങ്കിൽ പിന്നെ ബ്രാഹ്മണാദി ജാതി എന്നൊക്കെ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, നിലവിലിരുന്നുകൊണ്ട് പറയുന്നു, ഇന്നും നിലവിലുണ്ടെന്നുകൊണ്ട് പറയും. ഉണ്ടോ ഇല്ലേ എന്നുള്ള അവനവൻ്റെ അതിനെക്കുറിച്ചുള്ള നിലപാട് അത് വ്യക്തിനിഷ്ഠമാണ്. പക്ഷേ സമൂഹം എന്ന് പറയുന്നു ജാതിയുമായി പിരിഞ്ഞിരിക്കുകയാണ്. അന്നും ഇന്നും അതിനൊന്നും മാറ്റമില്ല. മനുഷ്യന്റെ ജാതി പറഞ്ഞ് ഈശ്വരനെ, ബ്രഹ്മാവ്, ഇത് ഈശ്വരന്മാരെ മാത്രമല്ല, പാറയുണ്ടല്ലോ, പാറ പാറയിലുമുണ്ട്. സാത്വിക പാറ, രാജസ പാറ, താമസ പാറ. വിഗ്രഹം ഉണ്ടാക്കാൻ സാത്വിക പാറ ഉപയോഗിക്കാം എന്ന് ആര്, കല്ലാചാര്യന്മാർ പറയും. ബ്രാഹ്മണ പാറയുണ്ട്, വിഷവൈദ്യത്തിനുണ്ട് ബ്രാഹ്മണ പാമ്പുകളുണ്ട്. ബ്രാഹ്മണ ഈ നീർക്കോലിയൊക്കെ വരും, താമസ ശൂദ്ര ചണ്ടാള പാമ്പുകളാണ് ഇത്. എല്ലാത്തിനും സമസ്തത്തിലും എന്താണ് ഈ ബ്രാഹ്മണ, എല്ലാത്തിലും മുള്ളുള്ളയൊക്കെ ചണ്ടാളം മരങ്ങളാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ സർവത്തിലും എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. അതായത് ലോകത്ത് എന്തെങ്കിലും ശ്രേഷ്ഠത, ഗീതയിൽ പറയുക, ദദ് വിഭൂതിമത്തത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവ. ലോകത്ത് എന്തെങ്കിലും സാത്വികമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈശ്വരീയമാണെന്ന് കാണുക എന്ന് പറയും. സാത്വികമായിട്ടുള്ളത് തേജസ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വ്യക്തികളിലായാലും അത് ഈശ്വരീയമെന്ന് കണക്കാക്കുക എന്ന് പറയും. അതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഒരു നന്മയുടെ അംശം ഏതെങ്കിലും കണ്ടാൽ മതി, അത് മനുഷ്യരിലോ മൃഗങ്ങളിലോ എല്ലാം കണ്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. എന്ത് സ്റ്റിക്കർ? ബ്രാഹ്മണൻ. ഇതാണ് അതിൻ്റെ ഇത്. ആ ബ്രാഹ്മണത്വം അവിടെ വയ്ക്കുക. ആ അവിടെ എന്തെങ്കിലും നല്ല ഇതുണ്ടോ എന്നാ എന്തായിരിക്കും ബ്രാഹ്മണ സ്റ്റിക്കർ അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുക. അപ്പൊ ദേവന്മാരിലും നല്ല ഗുണമുള്ള ദേവന്മാരുണ്ടെങ്കിൽ അവിടെ ഈ സ്റ്റിക്കർ കൊണ്ടുവന്ന് ഒട്ടിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താണ് നല്ലതെന്ന് പറയുന്നത്? അത് ബ്രാഹ്മണനാണ്. അപ്പൊ സർവത്ര ഈ ബ്രാഹ്മണ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുമ്പോൾ ഇവൻ്റെ മനസ്സിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണോ, ഈ സ്റ്റിക്കർ അവൻ്റെ മനസ്സിൽ പതിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ ശ്രേഷ്ഠനാണെന്ന് ഇവൻ്റെ മനസ്സിൽ ആ ശബ്ദം കൊണ്ട് ഉള്ളിൽ അങ്ങനെ ഒരു ഭാവത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുരുട്ടു ബുദ്ധിയാണത്. അല്ല, ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരി, സാത്വിക ഗുണമുണ്ട്, താമസ ഗുണമുണ്ട്, രാജസ ഗുണമുണ്ടെന്ന് പറഞ്ഞു നിറച്ചാൽ പ്രശ്നമൊന്നുമില്ല, അത് ശരിയാണ് അല്ലേ. എല്ലാത്തിലും നല്ലൊരു ചീത്തയുണ്ട്, നമ്മുടെ ഉപയോഗം അനുസരിച്ച് നമ്മൾ എന്ന് പറയും. ചന്ദന മരം നല്ല മണക്കുന്നതാണ്, നമുക്കതിനോട് വലിയ ഇഷ്ടമാണ്, അത് നമുക്കൊരു പേരുടെ അത് സാത്വികമായ ഗുണമാണ് അങ്ങനെ പറയാം. എന്താണ് ആര്യവേപ്പ് ഭയങ്കര കയ്പ്പാണ് എന്ന് പറയാം, താമസമാണ്. അപ്പൊ ഗുണഭേദം നമുക്ക് എല്ലാത്തിനും പറയാം, അത് നമ്മുടെ ഇഷ്ടാനിഷ്ടമാണ്. നമുക്ക് ചിലർക്ക് കയ്പ്പ് പാവയ്ക്ക് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് പറയാം അതാണ് സാത്വികം എന്ന് പറയാം. പിന്നെ അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്, അതൊക്കെ ഓരോരുത്തർക്ക് അവരുടെ കൽപ്പന അനുസരിച്ച് പിന്നെ സാത്വികമോ രാജസമോ താമസമോ ഒക്കെ എല്ലാം മാറ്റി എടുക്കാം. അതൊക്കെ ഈ ചന്ദനം എന്ന് പറയുന്ന അലർജിയുള്ള ആൾക്കാരുണ്ട്, ചന്ദന അലർജി ഉള്ളവർക്ക് ചന്ദനം എന്ന് പറയുന്നത് എന്താണോ താമസമാണ്, അതവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ വ്യക്തിനിഷ്ഠമായ മനോഭാവങ്ങൾക്കനുസരിച്ച് ഒന്നിനെ നമുക്ക് സാത്വികമെന്നോ രാജസമെന്നോ താമസമെന്നോ, ഒരു വ്യക്തി തന്നെ നമ്മളോട് നല്ല സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒക്കെ ഇരിക്കുകയാണ്, അപ്പോൾ പറയാം അവൻ വളരെ സാത്വികനാണ്, പെരുമാറ്റം വളരെ നല്ലതാണ്, അവൻ്റെ വാക്കുകളൊക്കെ വളരെ നല്ലതാണ്. ഇതേ വ്യക്തി തന്നെ ഏതെങ്കിലും കാരണവശാൽ നമ്മളായിട്ട് ഉടയ്ക്കുക എന്ന് പറയും, അവൻ വെറും താമസനാണ്. ഇത് നമ്മുടെ മാനസിക ഭാവം അനുസരിച്ച് ഓരോന്നിനും കൽപ്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഒന്നിൽ തന്നെ പലതും നമുക്ക് കൽപ്പിക്കാം, നമ്മുടെ മനസ്സാണ് ഈ കൽപ്പനകൾ വയ്ക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ എന്താണോ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ് ഒന്നിനെ സാത്വികവും രാജസമൊക്കെ ആക്കുന്നത്. എന്നാൽ അങ്ങനെ എവിടെയൊക്കെ നന്മ വരുന്നോ അവിടെയൊക്കെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണോ, ഏത് സ്റ്റിക്കറോ, ബ്രാഹ്മണൻ എന്നങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സിൽ എന്ത് വരും, ആ ശബ്ദത്തിനോട് തന്നെ ഒരാദരവും ബഹുമാനവും ഒക്കെ വരും. വിരോധത്തിന്റെ കാര്യമൊന്നുമില്ല, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രാഹ്മണനോട് എന്തിനാ വിരോധം? അതെല്ലാവരും ക്രൂരത കാണിച്ചിട്ടുണ്ട്. അവരവരുടെ ജാതി വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ എല്ലാ ജാതികളും അതിൽ നിന്ന് താഴെ എന്ന് കരുതുന്ന ജാതികളോട് ക്രൂരത കാണിക്കാത്ത ഒരു ജാതികളുമില്ല. മേളിലോട്ട് അഭ്യാസം നടക്കത്തില്ല, താഴോട്ട് അവൻ്റെ എല്ലാ വൈരാഗ്യവും വാശിയും എല്ലാ ക്രൂരതകളും താഴോട്ട് കാണിക്കും. അതുകൊണ്ട് ക്രൂരത കാണിക്കാത്ത ഒരു ജാതി ഉണ്ടായിട്ടില്ല, എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അപ്പോ ഈ ശബ്ദം സർവത്ര ഈ ശബ്ദ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു ബഹുമാനം വരും. അത് ഇന്നും മനുഷ്യന്റെ മനസ്സിലുണ്ട്, വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഗുരുവിനെ ബ്രാഹ്മണനാക്കുന്നത്. ബ്രാഹ്മണനായാൽ എന്താണ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ളൊരു, എന്തുകൊണ്ടാണ് ഇത് മനുഷ്യന്റെ മനസ്സിൽ വളർത്തിയെടുത്തതാണ്. ഇന്ന് ബ്രാഹ്മണനല്ലാത്തവനും പൂജ ഒക്കെ ചെയ്യാമെങ്കിലും അപ്പോ പൂജിക്കുമ്പോ ഈ പൂജ ചെയ്യിക്കുന്നവന്റെ മനസ്സിന് പൊതുവെ ബ്രാഹ്മണനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നൊരു വിചാരം. അങ്ങനെ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചാലേ ശരിയാവും, അവർക്ക് ഇതൊക്കെ ശരിയായിട്ട് ശരിയായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ എത്രയൊക്കെ പഠിച്ച് ആത്മാർത്ഥമായിട്ട് എത്ര സത്യസന്ധമായി ചെയ്താലും എന്തു പറയും, ബ്രാഹ്മണൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ. ബ്രാഹ്മണനെ കൊണ്ടത് ചെയ്യിക്കണം. ഇത് ഈ ഇങ്ങനെ മനസ്സിൽ അടിച്ചേപ്പിച്ചു വെച്ചാണ്. അപ്പോൾ ഒരു പൂജാരിയുണ്ട്, അബ്രാഹ്മണ പൂജാരി, എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ഒരു അബ്രാഹ്മണൻ്റെ തന്നെ മനസ്സിൽ വരുന്നതാണ്, ഓ അയാൾ പൂജയൊക്കെ വളരെ ഗംഭീരമാണ്, പക്ഷെ ഒരു ബ്രാഹ്മണൻ കൂടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ ഒരു വിചാരം മനസ്സിൽ അവിടെ കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് ഒരു ബ്രാഹ്മണ പൂജാരിയെ അന്വേഷിച്ചു. പട്ടരിൽ പൊട്ടരില്ല എന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ അടിച്ചേപ്പിച്ചുകൊണ്ടാണ്. എത്രയോ പൊട്ടന്മാരെ എനിക്കറിയാം, എത്രയോ പൊട്ടന്മാരെ അറിയാം. അതുകൊണ്ടെങ്കിലും അത് കണക്കിലെടുക്കത്തില്ല. പെട്ടരിൽ പൊട്ടരില്ല. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ, ഇങ്ങനെ പറയും. ഇതൊക്കെ എന്താണ്, ജാതീയമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന ജാതി ഗുണം കാണിക്കും. ഇതെല്ലാം ഇങ്ങനെ എന്താണ്, ഒരുപക്ഷെ ആൾക്കാർ ഒരു ജാതി എന്നൊക്കെ പറയുമെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങൾ ഇതൊക്കെ പുറത്തു വരും. പരസ്യമായി പറയുമ്പോഴത്തേക്ക് അവരുടെ അഭിപ്രായം വേറെ ആയിരിക്കും. സ്വകാര്യമായി പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ വരും. എന്നുവെച്ചാൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇന്ന ജാതി ശ്രേഷ്ഠമാണോ എന്നോരോ ജാതികളെ കുറിച്ചുള്ള അത് പൊതുവേ നമ്മുടെ ഈ സമൂഹത്തിൽ മാത്രമല്ല, ബ്യൂറോക്രസിയിൽ, പൊളിറ്റിക്സിൽ, എല്ലാ സ്ഥലങ്ങളിലും ഇന്നും ജനങ്ങൾ ജാതി നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഉയർന്ന പോസ്റ്റുകളിലൊക്കെ ബ്രാഹ്മണരെ തന്നെ വയ്ക്കും. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, IIT പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രാഹ്മണർക്ക് അവിടെ പ്രിഫറൻസ് ആണ്. കാരണം ബ്രാഹ്മണനാണെങ്കിലേ അത് ശരിയായ കഴിവുള്ളവനുള്ളൂ എന്ന് ആര് പറയും? അബ്രാഹ്മണം പറയും. അബ്രാഹ്മണം പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഉയർന്ന പോസ്റ്റുകളുടെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ബ്രാഹ്മണരെ തിരക്കി പിടിച്ചുകൊണ്ട് വന്ന് വയ്ക്കും, ഉയർന്ന അഡ്വൈസർമാരായിട്ട്. അത് ഇതൊക്കെ കാരണം അവനേ കഴിവുള്ളൂ, മറ്റവനെ വെച്ചാൽ ശരിയാകില്ല എന്നുള്ളതാണ് ഈ ഒരു ധാരണ. ഇന്ന് ഇന്ന് ജാതി അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. മദ്രാസ് IIT ഉണ്ട്, അവിടേക്ക് അബ്രാഹ്മണന് ഉയർന്ന ഇത് കിട്ടാനൊക്കെ പ്രയാസമാണ്. കേരളത്തിൽ പോലും ഉണ്ട് ഒരു പെൺകുട്ടി റിസർച്ച് ചെയ്തിട്ട് അവളെ കഷ്ടപ്പെടുത്തിയൊക്കെ, SC ആയതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി, സത്യാഗ്രഹം നടത്തിയൊക്കെ ചെയ്തു. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ആൾക്കാർ, ഒറ്റപ്പെട്ടതല്ല, വ്യാപകമായിട്ടുണ്ടെന്ന്. ഉയർന്ന ജാതിക്കാർ എന്തോ വലിയ ശേഷിയുള്ളവരാണെന്നുള്ളവർ ഒരു ധാരണ. അങ്ങനെ ഒരു ധാരണ ആൾക്കാരുടെ മനസ്സിലാണ്. അത് അതിനൊരു ഒരു കാരണം, അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ തലമുറകളായി എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും വിദ്യാഭ്യാസ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി അവരങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ച് വരുമ്പോൾ അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ പറ്റും. കാരണം സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. ആ സാഹചര്യങ്ങൾ കിട്ടാത്ത ജാതി വിഭാഗങ്ങൾക്ക് അങ്ങനെ മേലോട്ട് പോകാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും. വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല അല്ലേ. എനിക്കറിയാം എന്താണ് ഈ ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം. അവർ സാധാരണ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അവർ മക്കളെ വലിയ ആഗ്രഹമാണ് മക്കളെ CBSE സിലബസ് അനുസരിച്ച് സ്കൂളിൽ അവിടെ പോകും, പഠിക്കും, ഓട്ടം ഡേക്ക് ഇട്ട് പോവും. ഡെയിലി 10,000 രൂപ ശമ്പളം കിട്ടും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരെന്ത് വായിക്കുന്നു പഠിക്കുന്നു എന്നൊന്നും അത് ഈ തന്തയ്ക്കും തള്ളയ്ക്കും മനസ്സിലാകത്തില്ല. അപ്പം അവനെന്തെങ്കിലും തെറ്റ് വന്ന് അവർക്ക് തിരുത്തി കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരു കുട്ടിയാണെങ്കിലോ അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്, അവൻ മേൽജാതിയിൽപ്പെട്ടാണ്. അപ്പോൾ അവന് വീട്ടിൽ വന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരുത്തി കൊടുക്കും, ഈ വ്യത്യാസം വരും. അപ്പോൾ ഇവന് ശരിയാവണമെങ്കിൽ, ഇവന് തെറ്റ് പഠിച്ചിട്ടാണെങ്കിലും ശരി, ഇവൻ്റെ അടുത്ത തലമുറ വരുമ്പോഴേ ഇവൻ്റെ ശരിയാവത്തുള്ളൂ. ഈ തലമുറ കൊണ്ട് അവനെ രക്ഷപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവനെ കറക്റ്റ് ചെയ്യാൻ അവൻ്റെ വീട്ടുകാർക്ക് പറ്റത്തില്ല. കാരണം അവൻ്റെ അവർക്കൊന്നും അസൗകര്യം ഉണ്ടായിട്ടില്ല. ഇപ്പം മാതാപിതാക്കളുടെ ആഗ്രഹം കൊണ്ടാണ്. അത് ശരിയാണ് അങ്ങനെ. പക്ഷേ ഒരു രണ്ട് മൂന്ന് തലമുറയാകുമ്പം വ്യത്യാസം പിന്നെ അവിടെ കാണത്തില്ല. ഇത് ഒരു മൂന്ന് തലമുറയുടെ പ്രശ്നമുണ്ട്. മൂന്നാമത്തെ തലമുറ ചെലവ് മറ്റവനൊപ്പം, കാരണം ഇവനും ആ വിദ്യാഭ്യാസം, ഇവന് ഇത്രയും മോശമാണെങ്കിലും അടുത്ത തലമുറ വരുമ്പോൾ അവൻ കറക്റ്റ് ചെയ്യും. അതിൻ്റെ അടുത്ത തലമുറ വരുമ്പോൾ ഈ വ്യത്യാസം മറികടക്കും. അപ്പോൾ അങ്ങനെ ജാതീയമായി ഒരു എന്താണ് ബുദ്ധിമാന്ദ്യമോ അങ്ങനെയൊന്നും ജാതീയമായിട്ടില്ല. അത് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു ചെടിയെ നല്ലവണ്ണം വളവും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ പുഷ്ടിയോടെ വളരും അല്ലേ? ഒരു തെങ്ങ്, പിന്നെ തേങ്ങയുടെ വിത്തെടുക്കുമ്പോൾ നല്ല തെങ്ങിൽ നിന്നാണ് വിത്തെടുക്കുന്നത്. പിന്നെ അതിനെ വീണ്ടും വളവും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലതുണ്ടാവും. ഇത് ജീനിൽ വരുന്ന മാറ്റങ്ങളാണ്. പക്ഷേ സാഹചര്യങ്ങൾ മുരടിച്ചു പോയാൽ അവനും മുരടിക്കും. അതാ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ജാതിക്ക് വിശേഷ ബുദ്ധിയോ പലരും പറയും. അവൻ ഇന്ന ജാതിയാണ്, അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പറയും. അത് വെറും അസംബന്ധമാണ്. അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവർ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതാണ്. എന്നാലും ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ആ മാറ്റത്തെ തടയുന്ന ശക്തികൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാഹചര്യം കിട്ടിയാൽ മതി, എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ജീനുകൾ വേണ്ട മാറ്റം വന്നോളൂ. ഇത് പൂർജന്മം എന്നൊക്കെ പറയുന്ന ഒരു മണ്ടത്തരമാണ്. ഇതൊക്കെ എന്താണ്? അവനവൻ്റെ ജീനുകളിൽ വരുന്ന വ്യത്യാസമാണ്. അതിന് മ്യൂട്ടേഷൻ വരും, അതിന് മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് വന്നോളൂ. സാഹചര്യം ശരിയായ അതിന് മാറ്റം വന്നോളും. എല്ലാ അപ്പോൾ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ജാതി ഒരു മേന്മ അങ്ങനെയൊന്നുമില്ല. ഇന്ന ജാതിയിൽപ്പെട്ടത് കൊണ്ടാണ് മേന്മ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന ജാതിയിൽപ്പെട്ടത് കൊണ്ട് അവന് സൗകര്യങ്ങൾ കൂടുതൽ കിട്ടിയിരിക്കും, സാഹചര്യങ്ങൾ കൂടുതൽ കിട്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് വളരാൻ പറ്റും. അത് ശരിയാണ്. പക്ഷേ അതവൻ ആ ജാതി പറന്നുകൊണ്ടുള്ള പ്രത്യേക ഇതൊന്നുമല്ല. അതുകൊണ്ടാണ് എന്താണ് അങ്ങനെയുള്ള ഉയർന്ന ജാതികൾ ബുദ്ധിയുണ്ട് ജാതി എന്ന് പറയുന്ന ജാതി പരിശോധിച്ചാൽ ഇത്രയും മണ്ടന്മാരെ കാണാൻ പറ്റും. ഒരുപാട് പേരുണ്ട്, ആരും ബുദ്ധിമാന്മാരുണ്ട്. അതും അവർക്ക് അങ്ങനെ സംഭവിക്കുന്ന എന്തുകൊണ്ട്? അവർക്കും സാഹചര്യം കിട്ടത്തില്ല. സാഹചര്യം ഇല്ലാതെ വരും, അല്ലെങ്കിൽ അവരുടെ ജീൻ അതിന് അനുകൂലമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം ബുദ്ധിയുള്ളതെന്നോ കഴിവ് കൂടിയതെന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആർക്കും ആർജിക്കാവുന്ന ഉള്ളതേ ഉള്ളൂ, പ്രയാസമുള്ള കാര്യമില്ല. പിന്നെ ശാരീരികമായ ചില പ്രത്യേകതകളൊക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്, മൃഗങ്ങളുടെ ഇടയിലുള്ളതുപോലെ തന്നെ. അതേതാണ്? ഓരോ കാലാവസ്ഥകളിൽ ജീവിക്കുന്നതുകൊണ്ടും ജീനിൻ്റെ വ്യത്യാസം കൊണ്ടും വരുന്നതാണ്. ജപ്പാൻകാർ പൊക്കം കുറവുള്ളവരാണ്, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അവർ ഓരോ വർഷം കഴിയുന്നവരും അവരെ ശരാശരി പൊക്കം കൂടിക്കൂടി വരികയാണ്. മറ്റുള്ളവരെ പോലെ അവർ പൊക്കമുള്ളവരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കുക, സ്ഥായിയായിട്ടൊന്നും ഇരിക്കത്തില്ല. മനുഷ്യർ എല്ലാം മാറി വരും. അതുകൊണ്ട് ഈ പേരിങ്ങനെ എല്ലായിടത്തും കൊണ്ടുവന്ന് വയ്ക്കുന്നത്, അങ്ങനെ ഒരു പേര് ഒരിടത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിൽ തോന്നുവാ നല്ലതിനാണ് ഉപയോഗിക്കുന്ന പേരാണല്ലോ ഇത്, അപ്പോൾ ഈ പേരുള്ള മനുഷ്യരെല്ലാം ശ്രേഷ്ഠന്മാരായിരിക്കും. ആ ശ്രേഷ്ഠ മനോഭാവം അത് ഈ ഇന്ത്യൻ സമൂഹത്തിൽ അത് വളർത്തിയെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, വിദേശികൾ പോലും മനസ്സിൽ പോലും അതുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് ഈ വിചാരമുണ്ട്, ബ്രാഹ്മണരാണോ അവർ ശ്രേഷ്ഠന്മാരാണോ എന്നുള്ളൊരു വിചാരമുണ്ട്. അപ്പൊ വിദേശികളൊക്കെ വന്ന് ഞാൻ വിദേശികളൊക്കെ വന്ന് ആശ്രമത്തിലൊക്കെ വന്ന് പൂജയൊക്കെ ചെയ്യും, പലരും വന്ന് പൂജയൊക്കെ ചെയ്യാറുണ്ട് പരിചയക്കാർക്ക്. അപ്പൊ അവിടെ പൂജ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നത് ഒരു ബ്രാഹ്മണരാണോ എന്ന്. അപ്പോ ബ്രാഹ്മണരാണ് എന്ന് പറയുകയാണ്, അല്ലാതെ വേറെ വഴിയില്ല, ഇവർ ബ്രാഹ്മണരാണ് എന്ന് പറയും. ഇവർ വന്ന് ചെന്ന് വേറെ ആരുടെങ്കിലും ചോദിച്ചിട്ട് ഇവർ ബ്രാഹ്മണരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറഞ്ഞെന്ന് വരും. അപ്പോഴാണ് നമ്മുടെ തത്വശാസ്ത്രം എടുക്കുന്നത് ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചു. അതാണ് ബ്രാഹ്മണ എന്നൊക്കെ പറയും, അവർക്ക് അരസമ്മതമേ വരത്തുള്ളൂ പൂർണ്ണ. കാരണം അവരുടെ മനസ്സിലിരിക്കുന്നത് അവർക്കറിയാം ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവൻ ചെയ്താലേ അത് ശരിയാകും എന്നാണ് അവരുടെ വിശ്വാസം. ഇത് പലപ്പോഴും ഞാൻ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നതൊന്നും അവർ അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളത്തില്ല, അത് മനസ്സിലങ്ങനെ ഇരിക്കുകയാണ്. അതെന്തുകൊണ്ട് സാധിച്ചു? ഈ എല്ലാ നന്മയുള്ളിടത്തും ഈ ലേബൽ ഒട്ടിച്ചുകൊണ്ട്. അപ്പൊ ദേവന്മാരിൽ കൂടി ദൈവത്തിനൂടി ബ്രാഹ്മണ ദൈവമായി, അതിന് മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അതാണ് പ്രശ്നം. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ മനോഭാവം മാറ്റിക്കളയുക എന്ന് പറയുന്നത് വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണത്വത്തിന്റെ പിടി എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അപ്പോ അത് വേണം, അതുകൂടെ ഉണ്ടായാലേ പൂർണ്ണത വരത്തുള്ളൂ, അല്ലെങ്കിൽ ആ പൂർണ്ണത വരും. അതുകൊണ്ട് ബ്രാഹ്മണ ജാതിയിൽ നിന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജാതികളിൽ ഏതെങ്കിലും ജാതിയിൽ ഒരു ഗുരുവോ ഒരു മഹാത്മാവോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാൻ നിർബന്ധിതനായി തീരുകയാണ് എന്താണോ, അദ്ദേഹവും ബ്രാഹ്മണനാണ്, വ്യാഖ്യാനിച്ച് ബ്രാഹ്മണനാക്കാൻ ശ്രമിക്കുകയാണ്. ശിഷ്യന്മാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ ഗുരു അത്ര മോശം ജാതിയൊന്നുമില്ല, പിന്നെയോ ഞങ്ങളുടെ ഗുരു ബ്രാഹ്മണനാണ് എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണ മനോഭാവത്തിന് ഫിറ്റ് ചെയ്യണം, അതിനനുകൂലമാക്കി കൊടുക്കുകയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി കെട്ടിയാൽ മതി, ബ്രാഹ്മണനാക്കിയാൽ മതി, കേൾക്കുന്നവർക്ക് സന്തോഷം, ആ ശരി, പറയുന്നവനും സന്തോഷം. ഇതാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയും, മറ്റൊന്നുള്ളതല്ല. പിന്നെ എന്താണോ, ഇതാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനിയാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനി ആയിക്കോട്ടെ, പിന്നെ എന്തിനാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ പോരെ, അതുപോലെ ബ്രഹ്മജ്ഞാനിയല്ല അവൻ എന്താവണം, ബ്രാഹ്മണനും കൂടെ ആകണം. ആ ബ്രാഹ്മണ വിധേയത്വം മനസ്സിലിരിക്കുന്നു, അതുകൊണ്ടാണ് അതിനുവേണ്ടി വാദിക്കാൻ നടക്കുന്നത്. അതാണ് ഈ ബ്രാഹ്മണ ശബ്ദം സർവസ്ഥലത്തും ലേബലൊട്ടിച്ചതുകൊണ്ടാണ്. അത് ഞാൻ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. പല സാഹചര്യങ്ങളിലും മനുഷ്യർ അവരുടെ ജീവിക്കുകയും അവരുടെ മനോഭാവങ്ങളും പ്രവൃത്തികളും ഒക്കെ കണ്ടതിന് ശേഷം പറയുന്നതാണ്. ബ്രാഹ്മണനായാലേ ശരിയാവൂ എന്നുള്ള ആ ഒരു വിചാരം അതല്ല, എല്ലാ ആർക്കും ശരിയാകാം, അവന് അവസരം കിട്ടിയാൽ മതി, അവസരമില്ലെങ്കിൽ ശരിയാവും. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ വിശേഷിച്ച് ഇപ്പം വിദേശത്തൊക്കെ തന്നെ പല കമ്പനികളിലും ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ എടുക്കുമ്പോൾ അവർ നോക്കുന്നത് ഒന്ന് നോക്കുന്ന അവൻ്റെ ജാതിയാണോ, ബ്രാഹ്മണനാണോന്നോ, ബ്രാഹ്മണനാണെങ്കിൽ ശ്രേഷ്ഠമാണെന്നുള്ള ഒരു ധാരണ ലോകം മുഴുവൻ പരത്തിയിരിക്കുകയാണ്. ആര്? ബ്രാഹ്മണരെ തന്നെ പരത്തിയത്. അതുകൊണ്ട് അവർ ജാതി കൂടെ പരിഗണിക്കുന്നുണ്ട്. ബാക്കി കഴിവുണ്ടെങ്കിലും അവന് അംഗീകാരം കൊടുക്കത്തില്ല. അത് ഇത്രയും ശക്തമായതുകൊണ്ടാണ് ഇവിടെ ഡോക്ടർ അംബേദ്കർ റിസർവേഷന് വേണ്ടി വാദിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പോലും ഇതാണ് സ്ഥിതി എങ്കിൽ ഇന്ത്യയിൽ എന്തായിരിക്കും സ്ഥിതി ഭാവിയിലെന്ന് ദീർഘദർശനം ചെയ്തിട്ടാണ്. ഈ റിസർവേഷൻ ഇല്ലാതെ യാതൊരു രക്ഷയില്ല. കാരണം ആൾക്കാരുടെ മനസ്സിരിക്കുന്ന ഇതാണ്, ഇവൻ താഴ്ന്ന ജാതിയാണോ, ഇവൻ ഒരിക്കലും ആ യോഗ്യതകൾ വരത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, ഒരിക്കലും മേളിൽ ഉയർന്ന കീ പോസ്റ്റുകളിലൊന്നും അവൻ വരാൻ പാടില്ല. മണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ഇതങ്ങ് ഇത് ബ്രാഹ്മണൻ തന്നെ പരത്തിയാണ്. ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് ഈ പറയുന്നവരുടെ എല്ലാം. അപ്പൊ പിന്നെ അവിടെ ഇവന് ഉയർന്നു വരാൻ പിന്നെ റിസർവേഷനില്ല, വേറെ എന്താ വഴിയുള്ളത്? പിന്നെ റിസർവേഷനിൽ വന്നാലും ശരി, ഒരു ഓഫീസിലോ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരനാണെന്ന് അവൻ്റെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ റിസർവേഷനിൽ വന്നാണ് ഒരു കഴിവില്ലാത്തവനാണെന്ന് പറയും. എത്രയോ പേരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നിരന്തരം പറയുമ്പോഴും മറ്റുള്ളവരുടെ മനോഭാവം കേൾക്കുമ്പോൾ ഇവൻ്റെ മനസ്സിനും ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഓ, എനിക്ക് മറ്റുള്ളവരുടെ പോലെയൊന്നും കഴിയില്ല എന്നൊരു തോന്നലവൻ്റെ മനസ്സ് വരും. ഇത് ശരിക്കും മനസ്സിലാക്കാത്തവനാണ്. അവൻ്റെ മനസ്സിൽ അവകർഷതാ ബോധവും കഴിവില്ലാത്തവനെന്നുള്ള ബോധവും ഒക്കെ വളർത്തിയെടുക്കും. ഈ ജാതി ഭയങ്കര അപകടം പിടിച്ച ഒരു സാധനമാണ്. ഇന്നും അത് പലതരത്തിൽ അത് മനുഷ്യനെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഭജിക്കുകയും മനുഷ്യനെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് എൻ്റെ സ്വഭാവം മാറി എന്നുള്ളതേ ഉള്ളൂ. റിസർവേഷനിൽ ഒരാൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവനെ കാണുമ്പോൾ പറയുന്ന അവന് കഴിവില്ലാത്തവനാണ് റിസർവേഷൻ കൊണ്ട് ഉയരുന്നതാണെന്നാണ്. എന്നുവെച്ചാൽ അവൻ്റെ കഴിവിനെ അംഗീകരിക്കത്തില്ല. ആണ് അതെ. അതിപ്പോ എന്തെന്ന് വെച്ചാൽ അത് ഈ താഴ്ന്ന ലെവലിലല്ലേ, അവരവിടെ ജീവിക്കുന്നവർക്ക് അറിയാം. ഞാൻ പറയുന്ന അതല്ല, ഉയർന്ന ലെവൽ, ഉയർന്ന ലെവലിലാണ് ഇത്ര ആൾക്കാർ വരേണ്ടത്, ഏറ്റവും ഉയർന്ന നില. അവിടെ വരണം. എന്താ താഴ്ന്നതിൽ കാട്ടി കിടക്കുന്നവർക്ക് കാടറിയാം. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചെന്താ, നല്ലതാണ്, ഒന്നുമില്ലാതിരിക്കുന്നത് നല്ലതാണ്. അപ്പം അവന് വരുമാനം ഉണ്ടാവും. വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കും. ഏ, അത് തന്നെ. അത് നല്ലതാണ് ഒന്നുമില്ലാതിരിക്കുന്നത്. പക്ഷേ അത് പോരല്ലോ. അങ്ങനെ വരുമ്പോൾ അവൻ്റെ അടുത്ത് മൂന്നാമത്തെ തലമുറ അവനുമ്പോൾ രക്ഷപ്പെടും. അവൻ്റെ അടുത്ത തലമുറ വിദ്യാഭ്യാസം, പൈസ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യും. അടുത്തൊരു തലമുറ വരുമ്പോൾ അവൻ ഉയർന്നു പോകും, അവസരങ്ങളുണ്ടാവും. അങ്ങനെ ഇപ്പോൾ വനവാസി വിഭാഗത്തിൽ നിന്നൊക്കെ ഇപ്പോൾ IASകാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ എത്രയോ വരുന്നു, ഒരുപാട് പേര് വരുന്നു. അവരുടെ അടുത്ത തലമുറ എന്തായിരിക്കും? അവിടെ അടുത്തവനെ പറയുമ്പോൾ അവിടെ പിന്നെ അവൻ തെളിയിക്കും അവന് കഴിവുണ്ടെന്നുള്ളതും അവൻ്റെ ബുദ്ധിയും കഴിവൊക്കെ തെളിയിക്കും. മുരടിപ്പിച്ച് കളഞ്ഞതാണ്. അപ്പോൾ അതാണ് ഈ ജാതി, എന്താണ് ബ്രാഹ്മണത്വം എല്ലായിടത്തും കൊണ്ട് കയറ്റി. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് അതിനപ്പുറം വേറെ ഒന്നുമില്ല. ചില ശബ്ദങ്ങൾ തന്നെ ജാതിയെ സൂചിപ്പിക്കുന്ന ഈ ശബ്ദങ്ങൾ തന്നെ ഒരു ഭാഗത്ത് ഒരു ഉത്കൃഷ്ടതയെ കാണിക്കുമെങ്കിൽ മറുഭാഗത്ത് അത് അപകർഷതയെ കാണിക്കും. ആ പേരുകൾ തന്നെ അതുകൊണ്ടായിരിക്കും ഗുരു പറഞ്ഞ് ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഉപയോഗിക്കരുതെന്ന്. അത് മനുഷ്യൻ്റെ മനസ്സിൽ അപകർഷതയുണ്ടാകും. പക്ഷെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ മൊത്തം അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. എന്നാലും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞാണ്. അതുകൊണ്ട് പൂർവജന്മം, പുനർജന്മം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴാണ് മുക്തി എന്നുള്ള വിഷയം ഗൗരവമായിട്ട് വരുന്നത്. അപ്പോൾ മുക്തി എന്ന് പറയുമ്പം പഴയകാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു, ഇനി ജനിക്കാതിരിക്കുക, പുനർജന്മത്തിൽ നിന്നുള്ള മുക്തി. പിന്നെ അത് ജീവൻ മുക്തി ആക്കിയത് അദ്വൈതികളാണ്. അതിനെ പരിഷ്കരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത് അദ്വൈതത്തിലാണ്. അതിനുമ്പെല്ലാം മുക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പുരാണങ്ങളിലും എല്ലായിടത്തും പറയുന്ന വേദങ്ങളിൽ പോലും മുക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു ആ സങ്കല്പത്തിൽ നിന്നാണ്, ഇനി ജനിക്കരുത്, ഇത് അവസാനിപ്പിക്കണം, അതാണ് മുക്തി. ജനിച്ചാൽ കഷ്ടപ്പാട്. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ജാതിയിലേക്ക് പോയത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നു അവസാനം മുക്തിയെക്കുറിച്ച് തന്നെ പറയുന്നു. വാഴണം വാഴണമെന്ന് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? നിരന്തരം ആണോ? ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം. ആഴി എന്ന് പറയുന്നത് എന്താ? ഈശ്വരൻ ഞങ്ങളെല്ലാം ആഴണം. അതാണ് ആഴിയിൽ ഞങ്ങളാകവേ ആഴണം. ഈശ്വരൻ ഞങ്ങൾ ഈശ്വരനോടൊന്നാകണം എന്നാണ്. ആഴി എന്ന് പറഞ്ഞാൽ ജീവന്മാരെ നിർത്തം എടുക്കുന്നവരെന്ത് പറയും? ഞങ്ങളെല്ലാവരും ജീവനിൽ ഒന്നാവണോ? രണ്ട് നമ്മളുടെ വ്യത്യാസം നോക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആരോട്? ജീവന്മാരോടാണ്. ആഴി ജീവന്മാരാണ്, അവരോട് പ്രാർത്ഥിക്കുക. തലതിരിഞ്ഞു പോകും. ആഴി ഞങ്ങളെന്നാണല്ലോ പറയുന്നത്, നടരാജ ഗുരുവിനെ പോലെയുള്ളവർ. അങ്ങനെ അപ്പൊ പിന്നെ എങ്ങനെ? ആദ്യം ആഴി, അതാണ് ബോധമില്ലാതെ വ്യാഖ്യാനിച്ചവളും കുഴപ്പം. അപ്പൊ അവസാനം ആഴി ഈശ്വരനാങ്കിൽ പിന്നെ ആദ്യം ആഴി എന്താ ഈശ്വരനാവും? അവിടെ പിന്നെ എങ്ങനെ മാറി? ആഴി എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ആഴി എന്ന് പറയുമ്പോൾ ആദ്യ ആഴ ജീവന്മാരും അവസാന ആഴ ഈശ്വരനും എന്ന് പറഞ്ഞു. എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വ്യവസായം കൊണ്ട് ശക്തരാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവും. ദർശനമാലയിലെ മായാദർശനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവും, ഇത് പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാവും. ഈ ആഴി ഈശ്വരനാണെന്ന് ആരുടെ വ്യാഖ്യാനത്തില? അവർക്ക് അങ്ങനെ വയ്ക്കാൻ, അവർക്ക് അവസാനമാണ് ബുദ്ധി വരുന്നത്. ആദ്യം ബുദ്ധി വരത്തില്ല, അവസാനം വരുമ്പം ബുദ്ധി നേരെയാവും. അപ്പോൾ ആദ്യമായി ജീവന്മാരും അവസാനമായി ഈശ്വരൻ. എന്റെ വിരോധാഭാസം എന്ന് പറയുന്ന അതാണ്. ചിന്തിക്കാതെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ കുഴപ്പം അതിവരുടെ ഈ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ക്രമമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രമമായിട്ട്, അങ്ങനെ ഒരു നിയമമില്ല. പ്രപഞ്ചത്തെ കടലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ ധോണി എന്നവിടെ പറഞ്ഞു. അവിടെ ഈശ്വരൻ ധോണി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരൻ ധോണി എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതിനൊക്കെ ഇപ്പം നമുക്ക് സമാനം പറയാൻ പറ്റും. തെറ്റായി വ്യാഖ്യാനിച്ച് എന്തുകൊണ്ടെന്ന് നമ്മളതിനെ ചിന്തിക്കാൻ പോകും. തെറ്റായി വ്യാഖ്യാനിച്ചവർക്ക് പല സമാധാനവും കാണും. അപ്പം നമ്മളെന്തിനാ ചിന്തിക്കുന്നു? അവസാനം ആഴിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആഴിയാണ് ഈശ്വരൻ, വ്യത്യാസമൊന്നും ഒരിടത്തല്ലല്ലോ. അറിവാം ആഴിയിൽ നിന്നും എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു ഈശ്വരനാണ് ആഴിയിൽ നിന്ന്. ഇവിടെ മാത്രം പറയുന്നത് അങ്ങ് അത് മാറ്റി പറയുന്ന ഒരു സ്ഥലവും കാണത്തില്ല. നീ വാച്ച് പിടിച്ച് ഇത്രയേ ഉള്ളൂ, ഉപമാന ഉപയോഗങ്ങൾ ക്രമത്തിലേ പറയാവൂ എന്ന് ഒരു നിയമം ഉണ്ടെന്ന് ധരിച്ചുകൊണ്ടാണ്. അതൊക്കെ അവരോട് മനോധർമ്മം അനുസരിച്ചാ പറയും. ബോധമുള്ളവൻ ചേർക്കുന്ന പടി ചേർത്ത് മനസ്സിലായിക്കൊണ്ട് ചേരുമ്പടി ചേർത്തെഴുതുക. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെ ബുദ്ധിയുള്ളവൻ അത് ചെയ്യണം. ആശയമാണ് പ്രധാനം, ശബ്ദമല്ല. ആശയം കറക്റ്റായി വരണം, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ തെറ്റായി വ്യാഖ്യാനിച്ചവർക്ക് അവരുടേതായ യുക്തികൾ കാണും. എല്ലാവർക്കും യുക്തി കാണും, തെറ്റിനെ ന്യായീകരിക്കാനും യുക്തി കാണും. അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താ പറയുക? ഭാവതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാവതി എന്ന് പറഞ്ഞാൽ കടലാണ്. ഭാവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമെന്നാണ്. ഭവാബ്ദി എന്ന് വെച്ചാൽ സംസാര സമുദ്രം. സംസാര സമുദ്രം എന്ന് വെച്ചാൽ ജനന മരണങ്ങളെന്നാണ്, പ്രപഞ്ചമെന്നല്ല. സംസാരം സമുദ്രം എന്ന് വെച്ചാൽ ജനന മരണങ്ങൾ. അത് സമുദ്രം പോലെയാണ്, അതിന് അവസാനമില്ല. പഴയകാലത്ത് ജനങ്ങൾ സമുദ്രത്തെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് മറുകരയില്ലാത്ത ഒരു സാധനമൊന്നാണ്. കണ്ട അങ്ങോട്ട് പടിഞ്ഞാറിൽ നോക്കിയാൽ മറുകര കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ജീവിതത്തിന് സംസാര സമുദ്രം എന്ന് പറഞ്ഞു. മറുകരയില്ലാത്ത പിടിയും കിട്ടാത്ത സമുദ്രത്തെ കുറിച്ച് പഠിച്ചിട്ടല്ല. സമുദ്രം എത്രയുണ്ടെന്നോ ഏതുവരെയുണ്ടെന്നോ ഭൂമി എത്രയുണ്ടെന്നോ ഒന്നും പഴയകാലത്ത് മനുഷ്യന് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ശബ്ദങ്ങളൊക്കെ വന്നത്. സംസാര സമുദ്രം പ്രപഞ്ചം എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തിലല്ല സമുദ്രമുണ്ട്. സൂര്യനും ചന്ദ്രനിലൊക്കെ സമുദ്രമുണ്ട്. സമുദ്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് എവിടെ പറഞ്ഞിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? സമുദ്രം ഈ ഭൂമിയിലുള്ള സാധനമാണ്, അല്ല എല്ലായിടത്തും സമുദ്രമില്ല. ഈ കാണുന്ന നക്ഷത്രങ്ങളിലോ അതിനൊന്നും സമുദ്രമില്ല. അതൊക്കെ അബദ്ധം. പക്ഷേ ആ പ്രശ്നം തെറ്റാണെന്ന് ബോധ്യമായാലും പിന്നെ തിരുത്താൻ പറ്റില്ല. അതാണ് ഇനി അടുത്ത പ്രശ്നം. ദൈവദശോക പുറത്തുപോയി ക്ലാസ് എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് പഠിപ്പിച്ചത്? തന്നെ. ഇതുപോലെ എന്ന് വെച്ചാൽ എടുത്തിരുന്ന അപ്പൊ ആൾക്കാർ ചോദ്യം ചോദിച്ചില്ലേ? ഇല്ല. സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആയിരിക്കും അല്ലേ. അല്ല, ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നിടത്ത് ചെറുപ്പക്കാർ വരാറുണ്ടോ? യുവാക്കൾ ഒന്നുമില്ല, സങ്കടകരായിരിക്കും. മൈക്കിന് കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് അവർ പറയുന്നത്. പിന്നെ പ്രസംഗിക്കുന്നതാണ് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ, ഇതൊക്കെ അറിയാം. ആര്? നടരാജ ഗുരു എഴുതിയത് ശരിയല്ല എന്ന് സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതല്ല വേറെ കാര്യം, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നടരാജ ഗുരു എഴുതിയത് ശരിയല്ല എന്ന്. അതാണ് ഈ അവസരം പോലെ സംസാരം. ഈ കഴിഞ്ഞ ഓണം എന്താ മുറിവ് എന്ന് പറഞ്ഞാണ് നടരാജ ഗുരുവിന്റെ വ്യാഖ്യാനം ശരിയല്ലെന്ന്. എന്നോട് പറഞ്ഞു നടരാജഗുരുവിന്റെ വ്യാഖ്യാനം ശരിയല്ലെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. പ്രസിഡന്റ് ആയതിനു ശേഷം ചോദിച്ചു നോക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അത് ഏത് സന്ദർഭം എന്നപ്പോ ഞാൻ പറഞ്ഞുതരാം. അത് ശരിയാ, ഗുരുക്കന്മാരാണ്, അവരോട് ബഹുമാനമൊക്കെ വേണം, അതിന് സംശയമൊന്നുമില്ല. പഴയ ആൾക്കാരാണ്, ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്, അവരോട് ബഹുമാനം വേണം. പക്ഷെ അബദ്ധങ്ങൾ പറഞ്ഞാൽ തിരുത്തണം, അതിന് ദോഷമൊന്നുമില്ല. ആര് പറഞ്ഞാൽ ബഹുമാനം കുറവുണ്ടല്ലോ, അത് ബഹുമാനം വേറെ തിരുത്തുന്ന വേറെ. അതാരായാലും ശരി, അബദ്ധം പറഞ്ഞാൽ തിരുത്തണം. Mm.